നമ്മുടെ അറിവായും വിഷയമായും എല്ലാം മാറിയിരിക്കുന്നത് നിരുപാധികമായ അറിവാണ്. നിരുപാധികമായ അറിവിൽ ഉപാധിയോടുകൂടി ചേരുമ്പോൾ അതിനെ നമ്മൾ എല്ലാത്തിനെയും അറിയുന്ന അറിവെന്ന് പറയും. അതുപോലെ തന്നെ ആ നിരുപാധികമായ അറിവ് ഓരോരോ ഉപാധികളോടുകൂടി ചേരുമ്പം അതിന് അറിവിന്റെ വിഷയമെന്ന് പറയും. ആ നിരുപാധികമായ അറിവിനെയാണ് ബ്രഹ്മം, ആത്മാവ്, പരമാത്മാവ്, സത്ത, ആനന്ദം, ഇങ്ങനെ പല പേരിൽ അദ്വൈതികൾ പറയുന്നു. നിരുപാധികമായ അറിവ് രണ്ടില്ല, ഒന്നേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ അതിന് അന്ധക്കരണം എന്ന് പറയുന്ന ഉപാധികളോട് ചേരുന്നു. അതിന് നമ്മൾ അറിയുന്ന അറിവ്, എല്ലാത്തിനെയും അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന അറിവ് എന്ന് പറയും. ഞാൻ അറിയുന്നു. പിന്നെ അങ്ങനെ അറിയുമ്പോൾ അവിടെ എല്ലായിടത്തും ഉള്ളിലായാലും പുറമേയായാലും ഒരു വിഷയം വേണം. ആ വിഷയം എന്ന് പറയുന്നത് എന്താണോ വിഷയമായോ അത് ഉപാധിയോടുകൂടിയ ആ നിരുപാധികമായ അറിവ് തന്നെ. അറിവെന്ന് പറഞ്ഞാലും ബ്രഹ്മമെന്ന് പറഞ്ഞാലും സത്ത എന്ന് പറഞ്ഞാലും ഒന്നിവിടെ വേറെ ഒന്നാണ്. ആനന്ദം എന്ന് പറഞ്ഞാലും എല്ലാം ഒന്നാണ്. ശബ്ദത്തിലുള്ള വ്യത്യാസമുണ്ട്. ഇനി എന്താണ് സംശയം? അറിയുന്നതുകൊണ്ട് തുര്യനെ അറിയുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് തുര്യനെ കുറിച്ചുള്ള അറിവാണ്. അറിഞ്ഞാൽ എന്തായി? നിരുപാധികമായിരിക്കുന്ന തുര്യൻ സ്വാഭാവികമായി എന്തായി അവിടുത്തെ ഉപാധി അറിവ്. വിഷയങ്ങളെ അറിയുമ്പോൾ, സ്ഥൂലം, സൂക്ഷ്മം, കാരണം എല്ലാത്തിനെ അറിയുമ്പോൾ അതെല്ലാം സ്വാഭാവികമായി ഒന്ന് സ്വാഭാവികമായി തീരുന്ന അറിവുകൊണ്ട് മാത്രമല്ല, അറിയുന്നതിന് എന്തെല്ലാം സഹായിക്കുന്നു അതെല്ലാം ഉപാധിയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അറിയുന്നതിന് കണ്ണൊരു ഉപാധിയാണ്. എനിക്ക് കണ്ണു മാത്രമല്ല, എന്റെ മൂക്കിലിരിക്കുന്ന കണ്ണാടി ഒരു ഉപാധിയാണ്, വെളിച്ച ഉപാധിയാണ്, മനസ്സൊരു ഉപാധിയാണ്. പ്രധാനമായി പറയുന്നത് വിഷയമാകുമ്പോൾ, അറിവിന്റെ വിഷയമാകുമ്പോൾ അവിടെ അറിവ് ഉപാധിയാകും. ഏതായാലും സ്ഥൂല സൂക്ഷ്മം കാരണം തിരിയുന്നതായാലും വിഷയം എന്ന് പറഞ്ഞാൽ സ്വാഭാവികം. പിന്നെന്താണ്? എന്താണ് സ്ഥൂലസൂക്ഷ്മം കാരണം ഒക്കെ അറിയുന്ന പോലെ തന്നെ തുര്യനെയും അറിയുന്നു. അതുപോലെ തന്നെ തുര്യനായി അറിയുന്നു. തുര്യനെ തന്നെയാണ് സ്ഥൂലമായി അറിയുന്നത്. തുര്യനെ തന്നെയാണ് സൂക്ഷ്മമായി അറിയുന്നത്. തുര്യനെ തന്നെയാണ് കാരണമായി അറിയുന്നത്. തുര്യനെ തന്നെയാണ് തുര്യനായി അറിയുന്നത്. തുര്യനായി അറിയാന്ന് വെച്ചാ ഇങ്ങനെയൊന്നും അല്ലാതെ അറിയുന്നു. സ്ഥൂലമായിട്ട് അറിയുന്നില്ല, സൂക്ഷ്മമായി അറിയുന്നില്ല, കാരണമായി അറിയുന്നില്ല, മറിച്ച് ഈ ഒന്ന് രണ്ട് മൂന്നും അല്ലാതെ അറിയുന്നതുകൊണ്ട് ആണ് അതിന് തുര്യനം എന്ന് പറയുന്നത്. വെച്ചാൽ നാലാമതൊരു രീതിയിൽ അറിയുന്നു. അതുകൊണ്ട് അതിന് തുര്യനായി അറിയുന്നു എന്ന് പറയുന്നു. തുര്യൻ എന്നുള്ള അറിവുകൊണ്ട് തുര്യനെ അറിയും. വേറെ എന്തറിയാണ്? പുസ്തകം എന്നുള്ള അറിവുകൊണ്ട് പുസ്തകത്തെ അറിയും. എന്നുവെച്ചാൽ സ്ഥൂലം, സൂക്ഷ്മം, കാരണം ഈ മൂന്നിൽ നിന്നും വേറിട്ട ഒന്നാണ് താൻ എന്നറിയുന്നതാണ് തുര്യനായി തന്നെ അറിയുന്നു. അല്ലെങ്കിൽ സ്ഥൂലം സൂക്ഷ്മം കാരണം ഈ മൂന്നിനും ഒരു വാസ്തവമായ ഒരു സ്വരൂപമുണ്ട്, അതാണ് താൻ. അങ്ങനെ പലതരത്തിലറിയാം. ഇത് മൂന്നിലും വാസ്തവമായിരിക്കുന്നത് പരമാർത്ഥമായിരിക്കുന്നതാണ് താൻ, അങ്ങനെ അറിയാം. അതൊരാൾ എങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അല്ല തുരിയൻ നാലാമത്തത് എന്ന് പറയുന്നതിന് വിശേഷാർത്ഥമൊന്നുമില്ല. അതെങ്ങനെ അറിയുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. മറ്റുള്ളതിനൊക്കെ അറിയുമ്പോൾ തന്നെ തുര്യനെ സ്ഥൂലമായി അറിയുന്നു, സൂക്ഷ്മമായി. അതായത് നമ്മൾ സ്ഥൂലമായ ഒരു വസ്തുവിനെ അറിയുമ്പോൾ പുസ്തകം നമുക്ക് പുസ്തകമാണെന്നാണ് അറിയുന്നത്. അപ്പോ അദ്വൈതത്തിൽ എന്താ പറയുന്നത്? ഈ പുസ്തകമായി കാണുന്നത് സ്ഥൂലമായി കാണപ്പെടുന്നത് തുര്യൻ തന്നെ. അതുതന്നെയാണ് ഇങ്ങനെ കാണുന്നത്. അത് എങ്ങനെ കാണുന്നു? ഒരു പ്രത്യേക നാമരൂപ നാമരൂപാത്മകമായി കാണും. അത് തുര്യനെന്നോ ബ്രഹ്മമെന്നോ സത്തയെന്നോ ഏത് പേരിലും പറയാം. അല്ലെങ്കിൽ അറിവെന്നോ അറിവ് തന്നെയാണ് ഇങ്ങനെ കാണുന്നത്. അപ്പൊ ഇതിങ്ങനെയല്ല ഇതിനെ മനസ്സിലാക്കേണ്ടത്. അതിനെ കേവലമായ നിരുപാധികമായ ഒരു തത്വമായി മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ അതിന് സ്ഥൂലം എന്നുള്ള പറയുന്നത് തുര്യം എന്ന് പറയും. അങ്ങനെയും ഒന്നുണ്ട്, നാമരൂപങ്ങളൊന്നും ഇല്ലാത്ത ഒരു തത്വം, അങ്ങനെ അറിയും. അതാണ് തുര്യജ്ഞാനം എന്ന് പറയുന്നത്. വിചാരം കൊണ്ടറിയുന്നു. ഇപ്പൊ നമ്മള് ഉദാഹരണങ്ങളെ ഉപമകളൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാകുന്നു അങ്ങനെ മനസ്സിലാക്കാം. ഉദാഹരണ ഉപമയൊന്നും പൂർണമായും ശരിയാകത്തില്ല. അങ്ങനെ നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉദാഹരണമല്ല ഈ പറയുന്ന തുര്യൻ എന്ന് മനസ്സിലാക്കും. പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി പല രീതിയിലും ഒരാൾക്ക് ചിന്തിക്കുമ്പോൾ പല ഉദാഹരണങ്ങളിലൂടെയും മനസ്സിലാക്കാം. ഉദാഹരണങ്ങൾക്ക് ചില സാദൃശ്യം കാണും, അത്രയേ ഉള്ളൂ. തുര്യൻ ഉദാഹരണങ്ങളൊന്നും അല്ല. തുര്യനെ ഈ ഉദാഹരണങ്ങളിലൂടെ ഒന്നും പൂർണമായി അതുപോലെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോ നമുക്ക് അങ്ങനെ ആണെന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ ഒരു ദോഷമില്ലെന്ന് തോന്നുന്നെങ്കിൽ ഏത് ഉദാഹരണം ചെയ്യുന്നു. നമ്മുടെ ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ കൽപ്പനകളാണ്. ഇങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും നമ്മൾ ഊഹിക്കുകയാണ്. ഉദാഹരണം ഒരിക്കലും തുര്യനല്ല. ആ ഇങ്ങനെയാകാം എന്ന് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കാം. അതിൽ ആ തത്വവുമായിട്ട് വിരോധമില്ലെങ്കിൽ അങ്ങനെയും മനസ്സിലാക്കാം. അതുകൊണ്ട് ഇന്നതെ ഉദാഹരണമായി സ്വീകരിക്കാവൂ എന്നില്ല. ഉദാഹരണങ്ങൾ എത്ര വേണോ സ്വീകരിക്കും. കാരണം ഉദാഹരണങ്ങളെല്ലാം നമ്മുടെ കൽപ്പനയാണ്, ഭാവനയാണ്. പിന്നെ തീർന്നോ? ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളായി. ചിന്തിച്ച് അവനവന് ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് പോലെ തന്നെ ചിന്തിക്കണമെന്ന് നിയമമുണ്ട്. അതാണ് പ്രക്രിയകളെന്ന് പറയുന്നത്. പലരും പല തരത്തിൽ ചിന്തിക്കുന്നു. ഓരോരുത്തർക്കും അങ്ങനെ ബോധ്യപ്പെടാൻ ആ രീതിയിൽ ചിന്തിച്ച് മനസ്സിലാവണം. പക്ഷെ ആ തത്വത്തില് വിട്ടുവീഴ്ച എങ്ങനെ, തുരിയൻ നിരുപാധികനാണ്, ഉപാധിയൊന്നുമില്ല, ഇത്തരം തത്വങ്ങളിലൊന്നും മാറ്റമില്ല. ഉദാഹരണങ്ങളെയാണ് സ്വീകരിക്കുക. ഇവിടെ ഇപ്പൊ അടുത്തൊരു ഉദാഹരണം പറയുന്നു. യഥാ ദൃഗ്ദൃശ്യം ആത്മാനം സ്വയം ആത്മാന പശ്യതി അതോ ന ഭാസ്യതേ ഹ്യം പശ്യതി സഭാസ്യതേ. ആത്മാ സ്വയം ആത്മാനം ന പശ്യതി, ഇതാണ് സിദ്ധാന്തം. ആത്മാവ് സ്വയം ആത്മാനം എന്ന് വെച്ചാൽ തന്നെ ന പശ്യതി, അറിയുന്നില്ല, കാണുന്നില്ല എന്ന് വെച്ചാൽ അറിയുന്നില്ല എന്നർത്ഥം. അവിടെ തോന്നുന്നു ദൃശ്യ ദർശനം ജ്ഞാനാർത്ഥത്തിലാണ്. പശ്യതി എന്ന് പറയുമ്പോൾ കാണുക എന്നുള്ളതാണ്. കാണുക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിനാണ് എടുക്കുന്നത്. വാസ്തവത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും കാണുകയാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതിനാണ് പൊതുവെ കാണുക എന്ന് പറയുന്നത്. ചെവി കൊണ്ട് കേട്ടാലും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതുകൊണ്ട് അത് കാണുകയാണ്. ഇന്ദ്രിയ പ്രത്യക്ഷം എന്ന് പറയും. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അറിവിനെ ഇന്ദ്രിയ പ്രത്യക്ഷം എന്ന് പറയും. അതിവിടെ പൊതുവെ പറഞ്ഞിരിക്കുന്ന എന്താണ്? പശ്യതി എന്ന് പറഞ്ഞാൽ ദർശനം, ജ്ഞാനം. ആത്മാവെന്തായാലും തന്നെ കണ്ണുകൊണ്ടല്ലല്ലോ കാണും. ആത്മാവ് തന്നെ അറിയണമെങ്കിൽ എന്തുകൊണ്ട് അറിയണം? മനസ്സുകൊണ്ട് അറിയണം. ആത്മാ എന്ന് പറയുമ്പോ അവിടെ പ്രത്യേകിച്ച് ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തുവിനെ കുറിച്ചല്ല പറയുന്നത്, ഒരു പദാർത്ഥമല്ല ആത്മാവെന്ന് പറയുന്നു. ആത്മാവെന്ന് പറയുന്നത് എന്താണ്? ഒരു തത്വമാണ്. പദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? പദത്തിന്റെ അർത്ഥത്തിന് പദാർത്ഥം എന്ന് പറയുന്നു. ആത്മാവെന്ന് പറയുന്ന ഒരു പദാർത്ഥമല്ല, ഒരു പദത്തിന്റെ അർത്ഥം. പദം ശബ്ദം, പദാർത്ഥം എന്ന് വെച്ചാൽ ശബ്ദശക്തിക്ക് വിഷയമാകുന്നു. അതിന് പദാർത്ഥം എന്ന് പറയാൻ പറ്റും. ആത്മാവെന്ന് പറയുന്നത് ശബ്ദശക്തിക്ക് വിഷയമില്ല, അതുകൊണ്ടാണ് ശബ്ദം കൊണ്ട് തന്നെ പ്രകാശിപ്പിക്കാൻ പറ്റില്ല. മനസ്സുകൊണ്ട് പോലും അതിന് അറിയാൻ പറ്റില്ലെങ്കിൽ പിന്നെ ശബ്ദം കൊണ്ട് തന്നെയാണ് ണ്ടത്. ശബ്ദം കൊണ്ട് പ്രകാശിപ്പിക്കാമെന്നുള്ളതല്ല, എന്നുവെച്ചാൽ ശബ്ദം കൊണ്ട് വെളിപ്പെടുത്താൻ പറ്റിയൊന്നല്ല. അതുകൊണ്ട് ആത്മാവ് പദാർത്ഥമുണ്ട്. പക്ഷെ നമ്മള് മേശ പുസ്തകം മൊബൈൽ എന്നൊക്കെ പറഞ്ഞ പദാർത്ഥങ്ങളാണ്. ശബ്ദം കൊണ്ട് നമുക്ക് വേറൊരാളെ ബോധിപ്പിക്കാൻ പറ്റും. ആത്മാവിനെ പക്ഷെ അങ്ങനെ ആർക്കും ബോധിപ്പിക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ ബോധിപ്പിക്കാൻ ശ്രമിച്ചാലോ എന്തായിപ്പോവും? ആത്മാവ് സ്വാഭാവികമാവും. ഒരാൾ പറയണ ഈ കാണുന്നതൊക്കെ തന്നെ ആത്മാവ്, അങ്ങനെയും പറയാം. എന്ന് പറയുമ്പോ ഈ കാണുന്നെല്ലാം എന്തായി? ആത്മാവിന്റെ ഉപാധിയായി. അപ്പൊ പദാർത്ഥമല്ല പിന്നെ ആത്മാവ് എന്ന് പറയുന്നത് എന്താണോ? ഒരു തത്വം. പിന്നെ തത്വം പരമാർത്ഥം എന്നെല്ലാം പറയുന്ന ശബ്ദങ്ങളാണ്. അപ്പൊ തത്വം പരമാർത്ഥം എന്നെല്ലാം പറയുന്ന ആത്മാവെന്ന് പറയുന്ന പോലെ തന്നെ ആത്മാവ് ബ്രഹ്മം തത്വം പരമാർത്ഥം. ആത്മാവെന്ന് പറയുന്ന ശബ്ദം കൊണ്ട് അതിനെ പ്രകാശിപ്പിക്കാൻ പറ്റില്ല. പിന്നെ തത്വം പരമാർത്ഥം എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിലൂടെ എന്ത് മനസ്സിലാക്കും? ആ ശബ്ദത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ സ്വാഭാവികമായി. അതുകൊണ്ട് പറയുന്നതാണ് ആ ശബ്ദങ്ങളുടെയൊക്കെ പരമമായ ഒരു താല്പര്യം. അതുകൊണ്ട് ലക്ഷ്യമൊന്നും പറയാം, അല്ലെങ്കിൽ താല്പര്യം എന്ന് പറയും, രണ്ടുമൊന്ന് തന്നെ. ഈ ശബ്ദങ്ങൾക്കൊക്കെ ഒരു താല്പര്യമായിരിക്കുന്ന ഒന്ന്, അതാണ് അതിന് തത്വം പരമാർത്ഥം എന്നല്ല എന്തിനാ പറയുന്നത്. അത് അസത്യമല്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തത്വം പരമാർത്ഥം എന്നെല്ലാം പറയുന്നത്. അപ്പൊ പിന്നെ ആത്മാവെന്ന് പറഞ്ഞാലോ, ആത്മാവെന്ന് പറയുന്നത് അതുപോലെ ഒരു ശബ്ദമാണ്. ആത്മാവെന്ന് വെച്ചാൽ സ്വരൂപം എന്നുള്ള സ്വരൂപത്തെ അറിയാൻ കഴിയത്തില്ല എന്നാണ്. ഇവിടെ സ്വരൂപം എന്ന് പറയുമ്പം എന്തിന്റെ സ്വരൂപം എന്ന് ചോദ്യം വരും. എന്തിന്റെ സ്വരൂപം? അറിയുന്നവന്റെ സ്വരൂപം, അറിയുന്നവൻ അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ച് പറയുന്നവൻ, അവന്റെ സ്വരൂപം. അതിനാണ് ആത്മശബ്ദം ഉപയോഗിക്കുന്നത്. ഇവിടെ മുഖ്യമായ അർത്ഥ സ്വരൂപം എന്നാണ്. അപ്പൊ ആത്മ അല്ലെങ്കിൽ തന്റെ സ്വരൂപത്തെ, അറിയുന്നവന്റെ സ്വരൂപത്തെ ആണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാനം ആ സ്വരൂപത്തെ, ആത്മാ എന്ന് പറഞ്ഞാലും സ്വരൂപം തന്നെ. സ്വരൂപം സ്വയം തന്റെ സ്വരൂപത്തെ അറിയുന്നില്ല. ഇതിനാണ് നിരുപാധികമായ തത്വമാണെന്ന് പറയുന്ന ഇതാണ്. അറിഞ്ഞാൽ സ്വാഭാവികമാണ്, അങ്ങനെ അറിയാൻ കഴിയുന്നില്ല. അപ്പൊ അതാണ് ഈ ആത്മാവിന്റെ സവിശേഷത. അതാണ് അതിന് ഉദാഹരണം പറയുന്നതാണ് യഥാ ദൃക് ദൃശ്യം. ആത്മാ സ്വയം ആത്മാനം ന പശ്യതി യഥാ ദൃക് ദൃശ്യം. സിദ്ധാന്തം ആദ്യം പറയണം, പിന്നെ ദൃഷ്ടാന്തം പറയണം. ദൃഷ്ടാന്തം പറയാൻ വേണ്ടിയിട്ടാണ് യഥ എന്ന് പറയുന്നത്. ആദ്യം പറയുന്നത് എന്താണ്? സിദ്ധാന്തം. ആത്മാ സ്വയം ആത്മാനം ന പശ്യതി യഥ ദൃക് ദൃശ്യം. അങ്ങനൊരു ഉദാഹരണം പറയുന്നു. അപ്പൊ അതുകൊണ്ടാണ് നിരുപാധികമായ ഒരു തത്വം ഉണ്ട് എന്ന് പറയുന്നത് ഒരു യുക്തിയിലൂടെയാണ്. ഇങ്ങനെ നിരുപാധികമായ ഒരു തത്വം യുക്തി ആശ്രയിച്ചാ പറയും. അതിന് യഥാദൃക് ദൃശ്യം, ദൃക് കണ്ണ് അതിനെ കാണുന്നില്ല, എതിരിട്ട് കാണുന്നില്ല. കണ്ണാടിയിൽ വേണമെങ്കിൽ കാണാം, നേരിട്ട് കണ്ണിന് കാണാൻ പറ്റില്ല. എന്താണ് കണ്ണിന്റെ പ്രത്യേകതയാണ്? അതിന്റെ സ്വഭാവമാണ്. കണ്ണിനൊരിക്കലും നേരിട്ട് കണ്ണിന് കാണാൻ ആവശ്യം കണ്ണുകൊണ്ട് സർവവസ്തുക്കളെയും കാണും. ഇത് തന്നെയാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അറിയുകയാണ്. പശ്ചിതി എന്ന് വെച്ചാൽ കാണുന്നു എന്ന് വെച്ചാൽ അറിയുന്നു, കണ്ണുകൊണ്ട് അറിയുന്നു, ചെവി കൊണ്ടും അറിയുന്നു, മൂക്കൊണ്ടും അറിയുന്നു, എല്ലായിടത്തും അറിവാ സംഭവിക്കുന്നു. അത് കണ്ണിന്റെ ഒരു വിശേഷതയാണ്. എന്താണ് അതിനൊരിക്കലും സ്വയം കണ്ണിന് കാണാൻ പറ്റത്തില്ല, കണ്ണാടിയുടെ സഹായം. ബാക്കി എല്ലാത്തിനെയും കണ്ടാൽ ഇനി കണ്ണിന്റെ ഏറ്റവും അടുത്തിരിക്കുന്നതിനും കാണാൻ പറ്റത്തില്ല. കൺപോളകള് കൺമഷിയിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ അതും കാണാൻ പറ്റില്ല. അടുത്തു വരും തോറും അതിന് കാണാൻ കഴിയാതെ വരും. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? അതതിന്റെ സ്വഭാവം എന്നേ പറയാൻ പറ്റും. ഈ സൃഷ്ടിയിൽ കണ്ണിനെ അങ്ങനെയാ സൃഷ്ടിച്ചിരിക്കുന്നു, വേറെ അതിന് സമാധാനം. വെള്ളം എന്തുകൊണ്ട് ഒഴുകുന്നു? അതതിന്റെ സ്വഭാവം, വേറെ ഒന്നും പറയാനില്ല. അഗ്നി എന്തുകൊണ്ട് ഉഷ്ണമുള്ളതായിരിക്കുന്നു? അതതിന്റെ സ്വഭാവം. വേണമെങ്കിൽ നോക്കും പഠിക്കാൻ അതിനെ കുറിച്ച്. പിന്നെ തന്നെ അത് ദഹിപ്പിക്കുമ്പോ അതിന്റെ തന്നെ അതൊക്കെയാണ് സംഭവിക്കുന്നത്. അതൊക്കെ വേണമെങ്കിൽ പഠിക്കാം. പഠിച്ചാലും നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്ന എന്തിനാ അതിന്റെ സ്വഭാവത്തെ? വെള്ളം എന്തുകൊണ്ട് ഒഴുകുന്നു? അതിന് ചില ഗുണങ്ങളുണ്ട് ഒഴുകുന്ന. അതെന്താ അത്? നമ്മൾ പഠിച്ച ഇന്ന കാരണം കൊണ്ടാണ് അത് ഒഴുകുന്നതെന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ സ്വഭാവമാണ്. അതുപോലെ കണ്ണിന്റെ സ്വഭാവമാണ് എന്ത്? എല്ലാത്തിനെയും അത് വെളിച്ചത്തിന്റെ സഹായത്തോടുകൂടി കാണും, വെളിച്ചത്തെയും കാണും. പക്ഷെ നേരിട്ട് അതിനെ നോക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് ഒരു സവിശേഷതയാണ്. അതുപോലെ തന്നെയാണ് അറിവിന്റെ സവിശേഷത എന്ന് പറയുന്നത്. അറിവിനൊരിക്കലും അതിനെ അറിയാൻ കഴിയത്തില്ല. അറിവിന് അറിവിനെ അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എന്റെ നിരുപാധികമായ സ്വരൂപം. ഈ നിരുപാധികം എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചു? സ്വാഭാവികം എന്ന് പറയാൻ നമുക്കറിയാം. നമ്മളിപ്പോ അറിയുന്നു, പുസ്തകത്തെ അറിയുന്നു, അത് നമുക്ക് മനസ്സിലായി. ഇതിനാണ് സ്വാഭാവികമായ അറിവെന്ന് പറയുന്നത്. അവിടെ ഇനി പുസ്തകത്തെ നമ്മൾ അറിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അറിവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ സ്മരിക്കാൻ കഴിയുന്നുണ്ട്. അറിഞ്ഞിട്ട് അതിനെ കുറിച്ച് നമുക്ക് പല ഭാവനകൾ വരും, എന്റെ കൽപ്പനകൾ മനസ്സിൽ, ഇതെല്ലാം സംഭവിക്കും. പക്ഷെ ഇതെല്ലാം സംഭവിക്കുന്ന എവിടെയാണ്? അറിവിന്റെ ഒരു സ്വാഭാവികമായ തലത്തിലാണ്. അത് ഏതുപോലെന്ന് വെച്ചാൽ നമ്മൾ കണ്ണാടിയിൽ കണ്ണിനെ നോക്കിയിട്ട് കണ്ണിനെ കുറിച്ച് പലതും ചിന്തിക്കും. അതിനെ കുറിച്ച് നമ്മൾ പലതും ചിന്തിക്കുന്നു. അപ്പം കണ്ണാടിയിലെ കണ്ണിനെ കുറിച്ച് എന്ത് ചെയ്യാം? നമുക്ക് പലതും മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമ്മളെ കണ്ണുപയോഗിച്ച് വേറൊരാളിനെ, ഒരു ഐ ഡോക്ടർ എന്ത് ചെയ്യുന്നു, ഒരു കണ്ണിനെ കുറിച്ച് പഠിക്കുന്നു. കണ്ണിനെ കീറി മുറിച്ച് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം പഠിക്കുന്നു. എല്ലാം പഠിക്കുന്ന എങ്ങനെ? മറ്റൊരു കണ്ണിനെ അതിന്റെ പഠനത്തിന് എന്തുവേണോ ചെയ്യാൻ, കണ്ണിനെ കണ്ടുകൊണ്ട് തന്നെ പഠിക്കുന്നു. തന്റെ കണ്ണിനെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടൊന്നും പഠിക്കാൻ പറ്റില്ല. തന്റെ കണ്ണിനെ കുറിച്ചും പഠിക്കാം, കാണാതെ. അതെ, കണ്ണിന് എന്തെങ്കിലും ഒരു അസുഖം നമ്മൾ അറിയുന്നില്ല, മരുന്ന് കഴിക്കുന്നില്ല. കാണുക എന്നുള്ളതാണ് വിഷയം. കണ്ണിനെ കുറിച്ച് പഠിക്കുക പഠിക്കുന്നില്ല എന്നുള്ളതല്ല. കണ്ണിനെ നേരിട്ട് കണ്ണുകൊണ്ട് കാണുക, അത് സാധിക്കാതെ തന്നെ കണ്ണിനെ കുറിച്ച് എന്തുവേണം പഠിക്കാം. അതുപോലെ തന്നെ അറിവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അറിവിനെ സ്മരിക്കുന്നു, അറിവിൽ ഭാവനകൾ എല്ലാം വരും. പക്ഷേ എന്താണ്, അറിവിന് സ്വയം അറിവിനെ അറിയാൻ കഴിയില്ല, അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട് ആവശ്യമില്ലാത്തത്? അറിവെന്ന് പറയുന്നത് അതിന്റെ സ്വഭാവം തന്നെ എന്താണ്? എല്ലാത്തിനെയും അറിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ അറിയേണ്ട ആവശ്യമുണ്ട്. വെളിച്ചത്തിന്റെ കാര്യം പറയും. വെളിച്ചം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അതിന് അതിനെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. വെളിച്ചത്തിന് വെളിച്ചത്തിന്റെ വെളിച്ചത്തെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു വെളിച്ചത്തെ കാണാൻ നമുക്ക് വേറെ വെളിച്ചത്തിന്റെ ആവശ്യം വന്നു. വെളിച്ചം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? അതെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു. അതിന്റെ സ്വഭാവം തന്നെ എന്താണ്? പ്രകാശം. അതിനെ പ്രകാശിപ്പിക്കാൻ പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ സ്വഭാവം പ്രകാശമാണ്, ഇരുട്ടല്ല. ഇരുട്ടുള്ളിടത്താണ് അതിന്റെ ആവശ്യം വരുന്നത്. ഇരുട്ടുള്ളിടത്ത് വെളിച്ചം വേണം. അതോടൊപ്പം തന്നെ അതിനെ അറിയാനൊരു അറിവും വേണം. അറിവൂടെ വേണം. ഇവിടെ മുറിയിൽ ഇരുട്ടാണ്, വെളിച്ചമാണ്. ഇതൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം? അറിയുന്ന ഒരാളൂടെ വേണം. ഉണ്ടെങ്കിൽ അറിയൂ, വെളിച്ചമുണ്ട്. വെളിച്ചത്തെ അറിയണമെങ്കിൽ ബോധം വേണം, അറിയുന്നതും വേണം. അറിവിന് പിന്നിൽ പിന്നെ വേറൊരു ബോധമില്ല. ഏതുവരെ പോയാലും നമ്മൾ എന്താ പറയുന്നത്? ഇരുട്ടിനെ അറിഞ്ഞു, വെളിച്ചത്തെ അറിഞ്ഞു. അറിവിനെ അറിഞ്ഞെന്ന് പറഞ്ഞാലോ, അറിവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അതിനാണ് സ്വാഭാവികമായ അറിവ് എന്ന് പറയുന്നത്. സ്വാഭാവികമായ അറിയാൻ പറ്റും. എങ്ങനെ? കണ്ണാടിയിൽ കണ്ണിനെ കാണാൻ പറ്റും. അതുപോലെയാണ് സ്വാഭാവികമായ അറിവ് നമുക്കറിയാൻ പറ്റും. നിരുപാധികമായി അതിന്റെ ആവശ്യമില്ല. കാരണം അതിന്റെ സ്വഭാവം തന്നെ എന്താണ്? സർവത്തെയും പ്രകാശിപ്പിക്കുക, അറിയിക്കുക എന്നുള്ളതാണ്. അതിനെ സ്വയം പ്രകാശം എന്ന് പറയുന്നു. അതൊരിക്കലും ഒരു അറിവിന് വിഷയമാകുന്നില്ല, എന്നാൽ എല്ലാത്തിനെയും അറിയുന്നു. സ്വാഭാവികമായി കഴിഞ്ഞാൽ അത് അറിവിന് വിഷയമാകും. പറഞ്ഞല്ലോ, മനസ്സെന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെ അറിവ് പ്രകാശിക്കുക. ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെ അറിവ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉപാധിയിലൂടെ അറിയുന്ന ഈ അറിവുകളെല്ലാം നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കുക, സ്മരിക്കാം. സ്വാഭാവികമായത് കൊണ്ടാണ്. കണ്ണാടിയിൽ കണ്ണിനെ കണ്ണ് കാണുന്നത് പോലെയാണ്. മറിച്ച് അറിവെന്ന് പറയുന്നതിന് സ്വയം അത് അതിന്റെ സ്വഭാവം തന്നെ അറിവായതുകൊണ്ട്, അഗ്നി സ്വയം തന്നെ പ്രകാശം എന്ന് പറയുമ്പോൾ സ്വയം അറിവായതുകൊണ്ട് അറിവ് പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അറിവ് നിരുപാധികമാണ്. സ്വയം പ്രകാശിക്കുന്ന അറിവ് നിരുപാധികമാണ്. അപ്പൊ അതിനറിയാൻ പറ്റത്തില്ല. അതിന് ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. കണ്ണിനെ പലതരത്തിലും നമുക്ക് കാണാൻ പറ്റും. അന്യന്റെ കണ്ണിനെ കാണാം, സ്വന്തം കണ്ണിനെ കാണാം. പക്ഷെ പല ഉപാധികളുണ്ട്. മനുഷ്യല്ലാത്തിനെയും കാണുന്ന കണ്ണിനെ കണ്ണ് കാണുന്നില്ല. അപ്പൊ കാണുക എന്ന് പറഞ്ഞാൽ അറിയുകയാണ്. അപ്പൊ അറിവിന്റെ ഒരു ഉപാധിയാണ് കണ്ണ്. അങ്ങനെ പറയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അറിവിന്റെ ഒരു ഉപാധിയാണ് മനസ്സ്. പിന്നെ പറയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്? അറിവിന് ഉപാധിയില്ല. അറിവിന്റെ സ്വഭാവം അല്ലെങ്കിൽ സ്വരൂപം തന്നെ എന്താണ്? എല്ലാത്തിനെയും അറിയുക എന്നുള്ളതാണ്. അത് നിരുപാധികമായ അറിവ്. എല്ലാത്തിനെയും അറിയുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുമുള്ള അറിവ്. ഈ അറിവെന്ന് പറയുന്നത് ഉപാധിയോടുകൂടി ചേരുമ്പോഴാണ് ഈ അറിവുണ്ടാകുന്നത്. ഇങ്ങനെ ഉപാധികളോടൊന്നും ചേർന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരറിവുമില്ല. അഗ്നി എന്ന് പറയുന്ന സാധനം. ഇവിടെ എന്താണ്, ഒരു തീപ്പെട്ടി ഒരിച്ചു വെച്ചു കഴിഞ്ഞാൽ അഗ്നി ഇവിടെ പ്രകടമാകും, എന്നാൽ ഇതെല്ലാം കത്തും. ഈ തീപ്പെട്ടി ഒരച്ചു വെച്ചില്ലെങ്കിൽ അഗ്നി ഇവിടെ ഇല്ല. ഉണ്ടോ? കത്തിക്കുന്നില്ല, അഗ്നി ഉണ്ടോ? ഇപ്പൊ കത്തവത്തിൽ അഗ്നിയുണ്ട്, അഗ്നി എല്ലായിടത്തും ഉണ്ട്. ഈ കാണുന്ന പ്രകാശം അഗ്നിയാണ്, നമ്മൾ പ്രകാശ രൂപത്തിൽ കാണുന്ന അഗ്നിയാണ്, അഗ്നി എല്ലായിടത്തും ഉണ്ട്. നമ്മൾക്ക് നമ്മുടെ കണ്ണിനെ ഗ്രഹിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഇരുട്ടെന്ന് പറയുന്നത്. പക്ഷെ അത് പ്രകടമാകുന്നു, ചിലപ്പോൾ പ്രകടമാകാതിരിക്കും. അപ്പോ പുസ്തകം എന്ന് പറയുന്നത്, തീപ്പെട്ടി എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഈ അഗ്നിക്ക് പ്രകടമാകുന്നതിനുള്ള ഉപാധിയാണ്. അതുപോലെ പ്രപഞ്ചബോധം എന്ന് പറയുന്നത് എന്താണ്? നാമരൂപങ്ങളാകുന്ന ഉപാധിയിലൂടെ അറിവ് പ്രകടമാകുന്നു. ഇനി ഇത്തരം ഉപാധികളൊന്നും ഇല്ലെങ്കിലും അറിവ് അവിടെ ആയിരിക്കും, പ്രകടമാകത്തില്ല. അതാണ് മരിച്ചതിന് ശേഷം നമുക്കൊന്നും അറിയാൻ പറ്റാത്ത, ഉറങ്ങിക്കിടക്കുമ്പോ അറിയാൻ പറ്റാത്ത. അതുകൊണ്ട് അറിവില്ലാത്തതുകൊണ്ടല്ല, പ്രകടമായ രീതിയിലല്ല. ഇനി അവിടെ ചെറിയ രീതിയിൽ എന്തെങ്കിലും പ്രകടമായാൽ തന്നെ നമുക്കത് അറിയത്തക്ക രീതിയിലല്ല. എന്തുകൊണ്ട്? അവിടെ ഉപാധികളുമായിട്ട് സമ്പർക്കമില്ലാതിരിക്കുന്ന ആളുകൾ ഗാഠനിദ്രയിൽ അങ്ങനെയാണ്. ഒരു ഉപാധികളുമായിട്ടൊരു സമ്പർക്കമില്ല. ഉപാധി എന്ന് വെച്ചാൽ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇതുമായിട്ടൊന്നും ഒരു സമ്പർക്കമില്ല. സ്വപ്നത്തിലാണെങ്കിൽ വീണ്ടും അതൊക്കെ സംഭവിക്കുന്നു, മനസ്സെല്ലാം ഉണ്ടാകും. ജാഗ്രതയിൽ അത് പൂർണ്ണമായിരിക്കും. നല്ല ഗാഠനിദ്രയിൽ പോയാൽ അവിടെ എന്തുണ്ട്? ഉപാധി സമ്പർക്കമില്ലാതെ അവിടെ അറിവ് നിൽക്കുന്നു. അതിനെക്കുറിച്ച് നമുക്കാകെ പറയാൻ കഴിയുന്ന എന്താണ്? ഞാൻ ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് പറയും, ഞാൻ ബോധമില്ലാത്തവനായിരുന്നു. അപ്പൊ ബോധമില്ലാത്ത ആരുണ്ടായിരുന്നു? അറിവ് തന്നെ ബോധമില്ലായിരുന്നു. എന്തുകൊണ്ട്? ഉപാധി സമ്പർക്കമില്ലായിരുന്നു. ബോധം കെട്ടുപോകുന്നിടത്തും അങ്ങനെ അവിടെ തന്നെ ഇല്ലാതാകുന്നില്ലാണ് മരിക്കുന്നതും തമ്മിന്റെ വ്യത്യാസം. ഉറക്കത്തിൽ എന്താണ്? വീണ്ടും ഉപാധികൾക്ക് അവിടെ സമ്പർക്കം വരാം, ഒരവസരമുണ്ട്. മരണത്തിലാണെങ്കിലോ പിന്നെ ഉപാധി സമ്പർക്കത്തിന് യാതൊരു സാധ്യതയും നമുക്കറിയില്ല. പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് ശരിക്കും അറിയത്തില്ല. അറിവെന്ന് പറയുന്ന എവിടെയുള്ളൂ? ജാഗ്രതയിലും സ്വപ്നത്തിലുമൊക്കെ ഉള്ളൂ അറിവ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും അറിയത്തില്ല. സുഷുപ്തി പോലെ തന്നെ, സുഷുപ്തിയിൽ എന്താണ് നമ്മളൊന്നും അറിയുന്നില്ല. ഉണർന്നതിന് ശേഷം പലതും പറയും, അവിടെ സുഖമായിരുന്നു, ദുഃഖമായിരുന്നു, അതൊക്കെ പലതും പറയും. പക്ഷെ അവിടെ ആ സമയത്ത് എന്താണോ തന്റെ സത്ത ശേഷിച്ചിരുന്നു, അതിനാണ് ഉണർന്നതിന് ശേഷം ഞാനെന്ന് പറയുന്നത് തന്റെ സത്തയാണ്, ഉറങ്ങിയ സത്ത. അപ്പൊ അത് നിരുപാധികമായ സ്ഥിതിയാണ്. ബോധം വന്നാൽ ഉടനെന്തായി? ആ ബോധം തന്നെ ഉപാധിയായി തീരും. അപ്പൊ നിരുപാധികമായ ഒരു സ്ഥിതി ഉണ്ട് അറിവിന്. അതുകൊണ്ടാണ് പറയുന്നത് അറിയുന്നില്ല എന്ന് പറയുന്നത്. അതാണ് ഉറക്കത്തിലും മരണശേഷവും ഒക്കെ സംഭവിക്കുന്നത്, അറിയാൻ പറ്റുന്നില്ല. നമുക്ക് നിശ്ചിതമായി പറയാൻ കഴിയുന്നില്ല, ഇന്നതൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നു. രണ്ടും ഒരുപോലെ തന്നെ, രണ്ടിടത്തും ഒന്നും പറയാൻ അറിയാൻ പറ്റുന്നില്ല. മരണവും സുഷുപ്തി ഒരുപോലെ തന്നെ. സുഷുപ്തിയിൽ എന്താണോ നമുക്ക് സംഭവിച്ചത് അത് തന്നെയാണ് മരണത്തിൽ സംഭവിക്കുന്നത്. മരണത്തെ പേടിക്കേണ്ട കാര്യമൊന്നും അവർ ഉറക്കം എന്ന് പറയുന്നില്ല. അതൊക്കെ നിരുപാധികമായ അവസ്ഥകളാണ്. അതെല്ലാം പറയുന്നത് അപ്പൊ നിരുപാധികമായ ഒരു അവസ്ഥയുണ്ട് അറിവിന്. ഇതൊക്കെ വെച്ചുകൊണ്ടാ പറയുന്നത്. പിന്നെ ജനിക്കുമോ, പിന്നെ അതൊന്നും നമുക്കറിയത്തില്ലല്ലോ. ഊഹാപോഹങ്ങളാണോ പിന്നെ ജനിക്കുമോ? വ്യക്തമായിട്ടൊന്നും ആർക്കൊന്നും പറയാൻ പറ്റില്ല. ജനിക്കും, അതൊക്കെ നമ്മുടെ സന്തോഷ പ്രതീക്ഷയാണോ? വീണ്ടും ജനിക്കും, നല്ല ജനനമായി. പ്രതീക്ഷിക്കപ്പുറത്തിനകത്ത് കാര്യങ്ങളൊന്നും വീണ്ടും ജനിക്കും. ആർക്കറിയാൻ ജനിക്കും? ഉറങ്ങിയാ ഉണരുമെന്നല്ല, അറിയിപ്പോലും ഗ്യാരണ്ടിയില്ല. ഉണ്ടോ? പിന്നെയാണ് മരിച്ചിട്ട് ജനിക്കുന്നത്. ഉണരുന്നു അത്രേ തന്നെ. ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്നാൽ തീർന്നു. എത്രയോ പേർ അങ്ങനെ മരിക്കുന്നു ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നു. ഉണരുന്നില്ല, ഉണരാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഉറങ്ങുന്നു. അവിടെ നിന്ന് ഭാഗ്യവന്മാരെന്നാ പറയുന്നു. വേദന പോലും അറിയത്തില്ല. ഇവിടെ ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്നു. അതെല്ലാമാണ് നിരുപാധികമായ അവസ്ഥ ഉണ്ടെന്ന് പറയാൻ കാരണം. എന്തുകൊണ്ട്? ആ നിരുപാധികമായ അറിവിന് സ്വയം അറിയാൻ കഴിയത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്.